കുഞ്ഞാപ്ലവനെ അത് ശുനുശ്ച എന്ന് പറയുന്നു സ്കുനോതി സ്കുനാതി ശ്നു വരുമ്പോ സ്കുനോതി സ്നാ വരുമ്പോ സ്കുനാതി അതുപോലെ ആത്മനിയോഗത്തില് സ്കുനുതേ സ്കുനീതേ അത് പറഞ്ഞല്ലോ ലട്ടിൽ ഏത് സൂത്രം വരുന്നു ശർപൂർവാഖയ ഉണ്ടെന്തോ വരുന്നു പരിശീലനത്തിൽ ചുസ്ഖാവ അവിടെ എന്ത് വരുന്നു ചുസ്കുവാതുസ് ഉവങ് വരുന്നു ചുസ്കുവത്തുഹു ചുസ്കുവി ഇവിടെ രണ്ട് രൂപ ലെട്ടിൽ വരുമോ സ്കു അനിട്ടതാതുമാണ് സ്കു എന്ന് പറയുന്ന അനിട്ടതാതുവാണോ അനിട്ടധാതു ശരി ആത്മനിയോഗത്തിൽ ചുസ്കുവേ ിൽ വരുമ്പോ സ്കോത ആത്മനിയോഗത്തിൽ ലിട്ടില് ലോട്ടിൽ വരുമ്പം ജോലി കൂടും പരസ്യത്തിൽ സ്കുനോത്തു സ്കുനു സ്കുനു അവിടെ എന്ത് വരുന്നു അതിന്റെ തന്നെ ആ സ്നാ വരുമ്പോ സ്നാ വരുമ്പം കുനീതാത് സ്കുനീതാം സ്കുന്നന്തു സ്കുന്നന്തു അവിടെ സൂത്രം വരുന്നത് സ്നാ വരുമ്പോ അങ്ങനെ വരുന്നു അത് തന്നെ അതിരിക്കട്ടെ സ്കുന്നന്തു എന്ന് പറയുന്നിടത്ത് ഏത് സൂത്രം വരുന്നു ക്വസ്നോഹോ സർവധാതുവേ ആത്മനിയോഗത്തില് അല്ല അതിന്റെ തന്നെ സ്നാ സ്നാ സ്കുനാതു സ്കുനീതാത് സ്കുനീതാം സ്കുന്നന്തു സ്കുനീഹി സ്കുനീതാ ആത്മനിയോഗത്തിൽ ഇനി ആത്മനിയോഗം സ്നു വരുന്നത് സ്കുനുതേന്നാ സ്കുനുതാം സ്കുന്വാതാം അവിടെ എന്ത് വരുന്നു സ്കുന്വതാം എന്നിടത്ത് എന്നിലങ്ങനെ വരുമ്പം ആദ്യം പരസ്യയോഗത്തില് അശ്വനോ വരുന്നത്. അശ്വനോ ആ സ്കു നോത്ത് അസ്കുനോത് അസ്കുനുതാം അസ്കുന്വൻ അസ്കുനോ അസ്കുനുതം അസ്കുനുത അസ്കു നു അം അവിടെ എന്ത് വരുന്നു? അസ്കുനവം അസ്കുനുവ അവിടെ രണ്ടു രൂപം വരില്ലേ? അവിടെ പൂർവത്തിൽ സംയോഗമില്ലേ? ഇവിടെ സ്കൂ നു പൂർവത്തിൽ സംയോഗമില്ല. ഉണ്ടോ? അങ്ങനെ അടുത്ത് ആത്മനിയമത്തിൽ എങ്ങനെ വരുന്നു? അല്ല, അതിന്റെ തന്നെ ശിന അസ്കു അസ്കുനാദ് അസ്കുനീതാം അസ്കുനത ഈ വരത്തില്ല. പരസ്യമതമല്ല, അല്ല ആത്മനിയമം. അപ്പൊ അസ്കുനൻ അസ്കുനൻ എന്ന് പറയുന്നു. അസ്കുൻ അസ്കു ഇവിടെ എന്താണ്? അസ്കു നരത്തിൽ ആയിരിക്കും സ്നാഭ്യസ്വരാതോട് വെച്ച് സമയം തുടങ്ങും. വന്നിട്ട് അസ്കുനൻ അസ്കുനൻ ഇതെന്ന് ഒരിടത്തും പ്രയോഗിക്കുന്നതല്ല, പിന്നെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. എവിടെ ഒരിടത്ത് പ്രയോഗിച്ചായിട്ട് അതി കൊടുത്തിട്ടുണ്ട് വൈമീ വ്യാഖ്യാനത്തിൽ. അല്ല അപൂർവമാണ്. ഇല്ല പിന്നെ അസ്കുനാഹ അസ്കു അസ്കുനീതം അസ്കുനീത അസ്കുനാ അം അസ്കുനാം അസ്കുനീവ അസ്കുനീ പ്രയാസമാണ്, എന്നാലും പറഞ്ഞല്ലേ പറ്റൂ. പിന്നെ ആത്മനിയമതം അല്ലേ? പരസ്യമതല്ലേ പറഞ്ഞത്? എന്നാ ആത്മനിയമതം? ആത്മനിയോഗത്തിൽ എന്താ ആദ്യം ശിനു ഇരിക്കട്ടെ. അസ്കുനുത അസ്കുനുത അസ്കുന്വാതാം അസ്കുന്നോത അസ്കുനുധ അസ്കുന്വാതാം അസ്കുനുധം അസ്കുന്നു അസ്കുനു ഇ എന്തോരും അസ്കുനു ഇ അസ്കുന്നു അസ്കുനുമായി അസ്കുന്മായി അസ്കുനുമായി അസ്കുന്നത് കഴിഞ്ഞു. അടുത്ത് അസ്കു ഏതാണ് ശിന അസ്കു എന്തുവരുന്നു? അസ്കു നീത അസ്കുനാതാം അസ്കുനത അസ്കുനീതാഹ അസ്കുനാതം അസ്കുനീധം അസ്കുനാ ഈ അപ്പൊ എന്നുവരുന്നു അസ്കുനി അസ്കുനാ വഹി എന്നിടത്ത് അസ്കുനി വഹി അസ്കുനി മഹി ഏതാ കഴിഞ്ഞത്? ശരി, ഇനി അടുത്ത വിതിലിംഗി. വിതിലിംഗിനും ഇതേ പ്രശ്നം തന്നെ. അവിടെ എന്ത് വരുന്നു? സ്നുവും വരുന്നു, സ്നായും വരുന്നു, പരസ്യവും വരുന്നു, ആത്മനയും വരുന്നു. അപ്പൊ എന്ത് വരുന്നു? സ്കൂ നു സ്നു വരുന്നു. സ്കുനു യാത് സ്കുനു യാ എന്തെങ്കിലും സംഭവിക്കും, ആലോചിച്ചിട്ട് വേണം. സ്കുനു യാത് ഉകാരം ലോഹിക്കോ? എന്തുകൊണ്ട്? ലോഹിക്കാ സൂത്രം ഒന്നുമില്ലാതെ സ്കുനു യാത് ഇനി എന്ത് വരുന്നു? പരസ്മിതം. അവിടെ എന്തോ ഒരു ഈഹല്യഗോ വന്നിട്ട് സ്കുനിയാദ് സ്കുനിയാദാം സ്കുനിയുഹു സ്കുനിയാഹ സ്കുനിയാദാം സ്കുനിയാം സ്കുനിയാഹ. ഇനി ആത്മനിയോഗത്തിൽ സ്നു ആദ്യം സ്കു നു സീട്ട് ചുട്ടു ത ഈത സ്കുനു ഈത എന്ന് വരുന്നു. എണ്ണു എണ്ണു വന്ന സ്കുന്നീത സ്കുന്നീയാദാം സ്കുന്നീരൻ സ്കുന്നീതാഹ സ്കുന്നീയാദാം സ്കുന്നീതു സ്കുന്നീയ സ്കുന്നീയ സ്കൂ നാ സ്യൂട്ട് സുട്ടുത്ത. അവിടെ എന്തോരും സ്നാഭ്യോസ്വരാ വന്നിട്ട് സ്കൂ സ്കൂ നു അല്ല സ്നായാണ് സ്കു നീ ത ആകാരം പോയി ഈ ത സ്കുനീത സ്കുനിയാദാം സ്കുനീരൻ സ്കുനീതാഹ സ്കുനിയാദാം സ്കുനീതു സ്കുനീയ സ്കുനീമഹി സ്കുനീമഹി. ഇനി അടുത്തേക്ക് വരുന്നു. ആശല്ലെങ്കിൽ ശുനു വരുന്നില്ല എന്നൊരു ഭാഗ്യം, ശ്രായം വരുന്നില്ല. അതുകൊണ്ട് എന്തു വരുന്നു? പരസ്യതും ആത്മനിയോ നോക്കിയാൽ മതി. സ്കു യാ ദീർഘം വന്നു കഴിഞ്ഞാൽ സ്കൂയാദ് സ്കൂയാസ്ഥാം സ്കൂയാസു സ്കൂയാഹ സ്കൂയാസ്ഥം സ്കൂയാസ്കൂയാസ്ഥം സ്കൂയാസ് സ്കൂ സ്യൂട്ട് സുട്ടുത്ത. ഇവിടെ എന്തു വരാം? ഗുണം വന്നൂടെ? സ്കോ ശീഷ്ട ഷത്തുമ ഷുത്തുമ സ്കോ ശീഷ്ട സ്കോഷിയാസ്ഥ സ്കോഷീരൻ സ്കോശിഷ്ട സ്കോഷിയാസ്ഥ സ്കോഷി വരുന്നു. അവിടെ എന്തു വരുന്നു? ലുങ്ങ് ലുങ്ങില് പരസ്യത്തിൽ ആ സ്കു സിച്ച് വന്നുകൊണ്ട് എന്തു വരും? സിജിവൃത്തി പരസ്യം അസ്കൗഷീ അസ്കൗഷ്ഠം അസ്കൗഷു അസ്കൗഷി അസ്കൗഷ്ഠം അസ്കൗഷ്ഠ അസ്കൗഷം അസ്കൗഷ. ആത്മനേഹത്തിൽ ഗുണം വരാം. അസ് അസ്കോഷ്ഠ അസ്കോഷാദാം അസ്കോഷത അസ്കോഷ്ഠ അസ്കോഷാദാം അസ്കോഷി അസ്കോഷ അസ്കോഷ്യ അസ്കോഷ്യത അസ്കോഷ അസ്കോഷ. ഇതിന്റെ പ്രക്രിയ അറിയാവുന്നവർക്ക് രൂപങ്ങളങ്ങനെ ശ്രദ്ധിച്ച് പറയുന്നത് ഒരു രസമായി തോന്നുന്നു അല്ലേ? സൂത്രങ്ങളൊക്കെ പ്രവർത്തിച്ച് എങ്ങനെ വരുന്നു എന്ന് ചിന്തിച്ച് അത് കണ്ടുപിടിച്ച് പറയുന്നത് രസമായി തന്നെ. പ്രക്രിയ അറിയാമെങ്കിൽ, സൂത്രവും പ്രക്രിയയും അറിയാമെങ്കിൽ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അടുത്ത് പറയുന്നു, സ്തംഭവാദേ ചത്വാരാഹ സൗത്രാഹ സർവേ രോധനാർത്ഥ പരസ്വീവദനഃ. സ്തംഭു സ്തുംഭു സ്കംഭു സ്കുംഭു ഈ നാലെണ്ണത്തിന്റെ കാര്യം പറയുക. ഇതിന്റെ എല്ലാ രോധനം എന്ന് വെച്ചാൽ അറിയാം എന്താണ്? സ്തംഭിച്ചു പോയി, സ്തബ്ധന എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെ രോധനം. ആ അർത്ഥത്തിലുള്ളതാണ്. ഒരു ഭാഗ്യമുണ്ട്. എന്താണ് ഇവിടെ? പരസ്യയോഗം. അപ്പൊ ആത്മനിയോഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. സൗത്രം എന്ന് വെച്ചാൽ ഇത് പണനിയുടെ ധാതുപാഠത്തിൽ ഇല്ല. പിന്നെയോ സൂത്രത്തിൽ തന്നെ ധാതുവിനെ നിർദ്ദേശിച്ചിരിക്കുന്നു. പാണിനി ഇവിടെ നിർദ്ദേശിച്ചു, അവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള ധാതുക്കളെല്ലാം എന്തു പറയും? സൗത്രധാതു. വേറെയുണ്ട് സൗത്രധാതുക്കൾ, സൂത്രത്തിൽ വരും. മുമ്പ് ഇവിടെ ഒന്ന് വന്നെന്നാ എന്റെ ഓർമ്മ. വന്നിട്ടില്ലേ സൗത്രധാതു? ഉണാദിയല്ലേ ധാതു. അപ്പോൾ എന്തുവരും? ഇനി പരസ്യവേദം മാത്രം ചെയ്യുക, ആത്മനിവേദം വേണ്ട, അത്രയൊരു സൗകര്യമുണ്ട്. അടുത്തു വരുന്ന ഏതാണ്? സ്തംഭു സ്തംഭിരിക്കും. അതിൽ രണ്ടും വരും. വിഷ്ണു വരുമ്പോൾ സ്തംഭ് ശ്നു ശിത്തായോണ്ട് സർവതാത്മിക ഇത്തായോണ്ട് എന്ത് വരുന്നു? അനിതാന ഉദായക്കിന്റെ ഈ പ്രകാര സ്തംഭിന്റെ നഗാരം ലോപിച്ചു, അതുകൊണ്ട് സ്തഭായി. സ്തഭ് ബാക്കിയെല്ലാം സ്തംഭം എന്നുള്ളതിന് സ്തഭ, ബാക്കി പഴയതുപോലെ തന്നെ സ്തഭ്നോതി. ആ അവിടെ എന്ത് വരുന്നു? സ്തഭ് ന അന്തി എന്നിരിക്കുന്നിടത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു? പുഷ്ണു സാറദാദിയെ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്ഥാഭ് എന്തു വന്നു? നു വന്നല്ലേ, സ്ഥാഭ് നു. അപ്പൊ പൂർവത്തിൽ എന്തു വന്നു? സംയോഗം വന്നില്ലേ, സ്ഥാഭ് ന. അപ്പോ വിഷ്ണു ധാരദാതയെ പ്രവർത്തിക്കത്തില്ല, പിന്നെ എന്തുവരും? ഉവങ് വരും. അപ്പൊ എന്തുവരുന്നു? സ്തബ്നുവന്തി. അങ്ങനെ തന്നെ രൂപം സ്തബ്നുവന്തി, ഇവിടെയും കൊടുത്തിട്ടില്ല. സ്തബ്നുവന്തി എന്ന് അല്ലേ അപസ്വതി കൊടുത്തിട്ടില്ലേ? ശരിയാണല്ലേ. സ്തബ്നുവന്തി ഉവങ് വരും. എന്നുവെച്ചാ ഇവിടെ എന്തു വന്നു? പൂർവത്തിൽ സംയോഗം വന്നു, ഭായും നായും തമ്മിൽ സംയോഗം വന്ന് പരത്തിലൂ വന്നു. അതുകൊണ്ട് വിഷ്ണു സർവധാതു എണ്ണു വരത്തില്ല, ഓങ്ങുവന്ന് സ്തബ്നുവന്തി. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്ത് സ്തബ്നോഷി സ്തബ്നുത സ്തബ്നുത. പിന്നെ സ്തബ്നോമി ഇവിടെയും അത് തന്നെ. എന്താണ് ലോകസ്ഥാസ്യ നിദൃശ്യം? മോഹോ പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട്? അസംയോ പൂർവസ്യ പ്രത്യവർണ്ണസ്യ എന്ന് പറഞ്ഞു. എന്താണ് എന്റെ വൃത്തി? മോഹോ പരത. ഇവിടെ സംയോഗം പ്രവൃത്തി വന്നുകൊണ്ട് അത് പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് എന്തൊരു സ്തബ്നുവഹ ഒന്ന് കഴിഞ്ഞു. ഇനി ശ്നാ കഴിഞ്ഞില്ല. എന്തുവരുന്നു? അവിടെയും സ്നാശിത്താണ്, ഞിത്തായി നഗാരം ലഭിച്ചു. സ്തബ്നാതി സ്തബ്നാതി സ്തബ്നീത സ്തബ്നാന്തി സ്നാഭ്യസ്വരാതെ ആകാരം ലഭിച്ചു. അടുത്തെന്തുവരുന്നു? സ്തബ്ന സ്നാ സ്തബ്ന അതെല്ലാം കഴിഞ്ഞു. മധ്യവൃഷേകോവനം സ്തബ്ന സി സ്തബ്നീത സ്തബ്നീത സ്തബ്നാമി സ്തബ്നീവ സ്തബ്നീമ കഴിഞ്ഞു. ലിട്ടിൽ വരുമ്പോ സ്തംഭായോണ്ട് സൂത്രം വരുന്നു, സർപൂർവ ഗയ വരുന്നു. അപ്പൊ തസ്തംഭ തസ്തംഭ അവിടെ എന്തുകൊണ്ട് അനുസ്വാരം ലോപിക്കുന്നില്ല? എന്തുകൊണ്ട്? പരത്തിൽ ഞെത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നഷ്ടാവധാന്തസ്യ അനുസ്വാരം അനുസ്വാരസ്ഥിതി പരസവർണം വന്നിട്ട് മാ വരും. അപ്പൊ എന്തുവരുന്നു? തസ്തംഭ അത് ഉപദായവൃത്തി വരത്തില്ലേ? എന്തുകൊണ്ട്? ഉപദയില്ല. തസ്തംഭ തസ്തംഭതുഹു തസ്തംഭു തസ്തംഭതു തസ്തംഭു അവിടെ കിത്തായോണ്ട് ലോപിക്കത്തില്ലേ? ആ സംയോഗം പ്രവൃത്തിലുണ്ട്, അത് സംഭവിക്കുന്നു. തസ്തംഭ തസ്തംഭതുഹു തസ്തംഭു തസ്തംഭിത തന്നെ ഉറപ്പാണോ? ഇട്ടുവരുമോ? ചേട്ടുവാനിട്ടോ? ചേട്ടുവാനിട്ടോ? അപ്പൊ തസ്തംഭിത തസ്തംഭതുഹു തസ്തംഭ തസ്തംഭ തസ്തംഭിവ തസ്തംഭിവ അങ്ങനെയുള്ള പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, ചിലപ്പോ തെറ്റിപ്പോയാലോ. അടുത്ത് ഓ ഇതിനൊരു രൂപയുള്ളൂ, ആത്മനിയോഗമില്ല. സ്തംഭിത എന്നിടത്ത് വന്നു വരുന്നു അനുസ്വാര പരസവർണം വരുന്നു. ഇട്ട് വരും ഇവിടെ. ആണ് അപ്പൊ ഇട്ട് വരും. അപ്പൊ സ്തംഭിത അടുത്ത് എങ്ങനെ വരുന്നു? പിന്നെ ഇങ്ങനെ വരുമ്പോ അശ്വിനോ വരുമ്പോ എന്ത് വരുന്നു? ഉപതാലപിക്കുന്നു. താഭ് സ്തബ്നോതി അശ്വിനു വരുമ്പോ എന്ത് വരുന്നു? സ്തബ്നോതി വന്ന് ഏര് വന്നിട്ട് സ്തബ്നോതു സ്തബ്നുതാം സ്തബ്നു വന്തി എന്ത് വരുന്നു? ഉവങ്ങ് വരുന്നു. സ്തബ്നു വന്തി അടുത്തെന്ത് വരുന്നു? സേഹി അപിച്ച തീ വരുന്നു. ഇത്തായി പൂർവത്തി ഗുണം വരുന്നില്ല. അപ്പൊ എന്ത് വരുന്നു? സ്തബ്നു ഹീ ഉദശ പ്രത്യാസമിക പൂർവഹേരലൊക്കെ വരുന്നില്ല. എന്തുകൊണ്ട്? സംയോഗമുണ്ട്. സ്തബ്നുഹി സ്തബ്നുഹി സ്തബ്നു താ സ്തബ്നുതം സ്തബ്നുത സ്തബ്ന സ്തബ്ന സ്തബ്നു ആനി ഗുണം വന്നിട്ട് എന്തോരും സ്തബ്നവാനി. ആ അവിടെ നോക്കണം. ഉടെ ആടുത്തു മസിപ്പിച്ച പിത്താണ് പൂർവ്വത്തിലെ ഉപതയ്ക്ക് ലോകം വരുമോ? പെട്ടെന്ന് പറയണം. ആ പരത്തിലിത്താണ്, അതിന് ശേഷമാണ് എന്ത് വരുന്നത്? പിത്ത്. അതുകൊണ്ട് ലോകം ഇവിടെയും വരും. അപ്പൊ എന്ത് വരുന്നു? സ്തബ്നവാനി സ്തബ്നവാന സ്തബ്ന. ഇനി എന്റെ ആത്മനേവരം അല്ല, ആത്മനേവല്ല, പോട്ടെ. ശിലാവരത് എന്ത് വരുന്നത്? ധാതു ഏതാണ്? നൂ എല്ലാം പോയി. നബ്നാതു സബ്നേതാതു സബ്നന്തു സ്നാഭ്യസ്തുരാകുന്നു. അടുത്ത് സ്ഥാഭ് പരത്തിലെന്ത് വരുന്നു? സി. അവിടെ ശരി അപിച്ച വരേണ്ട എന്ത് വരുന്നു? അടുത്ത സൂത്രം ഹലസ്ന ഹൗ. ഇവിടെ സ്ഥാഭ് ഉപതാരോപിച്ചു. പരത്തിലെന്തോന്നു? സ്ന സ്ഥാഭ് ന സ്ഥാഭ് ന പരത്തിലെന്തിരിക്കുന്നു? ഹി ചെറിയപിച്ച ഹി വന്നു. അപ്പൊ പറയുന്നു ഹലഹ പരസ്യ സ്നഹ ശാനജാദേശരേ. ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന സ്നാക്ക് ശാനച്ചു വരും. ഹി പരവരിക്കുമ്പോ, ഹി പരവരിക്കുമ്പോ എന്നറിയാതെ മധ്യപുരുഷ ഏകവചനത്തിലാണ് ലോട്ടിലാണ് ഹി പരവരിക്കും. അപ്പൊ ഹി പരവരിക്കുമ്പോ സ്നായുടെ സ്ഥാനത്ത് എന്തുവരും? ശാനച്ചു വരും. ശാനച്ചെന്ന് വെച്ച ആന ശേഷിക്കും. ആന ആനയാ വരുന്ന ചെറിയ പ്രത്യൊന്നുമല്ല. ആന വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സ്തബ് ആന സ്തബാന അദന്തമായി അതോഹേ പ്രകാരഹി സ്തഭാന ഗൃഹാണ ലോട്ട് മധ്യപുരുഷന് വരും. സ്തോത്രങ്ങളിലൊക്കെ കാണും ഗൃഹാണ പരമേശ്വര. അവിടെയൊക്കെ എന്താണ് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ക്രിയാദിയാണ്, ശിനായാണ്, ശാനച്ചു വന്നാണ്, പരത്തിൽ ഹീക്കിലൊക്കെ വന്നു, മധ്യപുരുഷ ഏകദിനമാണ്. സ്തഭാന സ്തഭാന. അപ്പൊ ഇത് ഹല്ലിന് പരമായിരിക്കണം, അതുകൊണ്ടാണ് നേരത്തെ ഒന്നും വരാത്തത്. നേരത്തെ എന്താണ്? സ്കുഞ്ഞു സ്കു. അവിടെ എങ്ങും വരുന്നില്ല എന്നുള്ള അവിടെ ഹല്ലില്ല. ക്രീ അവിടെ ക്രീയാണ്. അവിടേക്ക് എങ്ങനെയാ വന്നത്? ക്രീണീഷ്വ ആത്മനേഹത്തിൽ ക്രീണീഷ്വ പരസ്യത്തിൽ ക്രീണീഹി ക്രീണീഹി അങ്ങനെ വരും. ഈഹല്യഗോഹ ഇവിടെ ഈഹല്യഗോഹ വരുന്നില്ല. എന്തുകൊണ്ട്? സ്നായുടെ സ്ഥാനത്ത് ആദേശം വന്നു, ശാന വന്നു, പിന്നെ ഇവിടെ അതില്ല, അതുകൊണ്ടത് വരത്തില്ല. സ്തഭാന വീണ്ടും സ്തബ് എന്ത് വരുന്നു? സബ്ബിന താതെന്നിരിക്കുമ്പം സബ്നീത സബ്നീതം സബ്നീത സബ്നാനി സബ്നാവ സബ്ന മാ കഴിഞ്ഞു. അല്ലെങ്കിൽ ആസ്താഭ് സ്നു വരുമ്പോ അസ്തബ്നോദ് സ്നുവാണ് സ്നു അസ്തബ്നോദ് അസ്തബ്നു താം അസ്തബ്നു ഊങ് വരുന്നു അസ്തബ്നുവൻ അസ്തബ്നോഹോ അസ്തബ്നുതം അസ്തബ്നുത അസ്തബ്നവം അസ്തബ്നുവ ഒറ്റ രൂപം ആത്മനിയമത്തിൽ സ്നായ ആ സ്നാ ആത്മനിയമം അല്ല പോയി സ്നാ അസ്തഭ് ന പരത്തിൽ എന്തിരിക്കുന്നു താലത്ത് ഇപ്പം എന്ത് വരുന്നു അസ്തബ്നാത്ത് എന്നിരിക്കുന്നിടത്ത് സ്നാക്ക് എന്ത് വരുന്നു ഒന്നും വരുന്നില്ല അസ്തബ്നാത് അസ്ത്ര വിനീ താം അസ്തബ്നൻ സ്നാഭ്യസുരാധ പോയിച്ചിട്ട് അന്ന് വരുത്തിയിരിക്കുന്നു അസ്തബ്നൻ മധ്യവർഷനില് അസ്തബ്ന അസ്തബ്നീത അസ്തബ്നീത അസ്തബ്നാം പൂർവരൂപം അസ്തബ്നീവ അസ്തബ്നീവ കഴിഞ്ഞല്ലോ വിധിലിംഗിൽ സ്നു വരുമ്പം അസ്തബ്നു യാത്ത് വന്നു യാത്ത് ഉകാരം ലോപിക്കോ സ്തഭ് സ്തഭ് ഇവിടെ എന്താണ് ഉപദാലോപിച്ചു സ്തബ്നു യാദ് സ്തബ്നു യുഹു സ്തബ്നു യാദ് സബ്നു യാദ് സബ്നു യാദ് സബ്നു യാദ് സബ്നു യാദ് സബ്നു ആശയം അല്ല ശനാ വരുമ്പോഴാണെങ്കിലോ ഉകാരത്തിന് എണ്ണു വന്നിട്ട് സ്നാ വന്നു ഈഹല്യകോ വന്നു ഈ വന്നു സ്തബ്നിയാദ് സബ്നിയാദ സബ്നീവ് സബ്നിയാദ് സബ്നിയാദ് സബ്നിയാദ് സബ്നീ ആശയങ്ങൾ വരുമ്പോഴോ സ്നു വരുന്നില്ല അത്രയൊരു സൗകര്യമുണ്ട് സ്തംഭ് സ്തംഭാണ് ധാതു സ്തംഭ് യാത് ഇവിടെ ഉപതാലോപിക്കുന്നു നോക്കണം ഉപതാലോപിക്കുന്നതുകൊണ്ട് കിതാശിഷി കിത്തായാണ് ഇപ്പൊ എന്ത് വരുന്നു ഇനി സ്നാ വരുമ്പം ഓ ആശയില്ലെങ്കിൽ ഓ ആശയില്ലെങ്കിൽ ഇനി ഇനി അവിടെ ഒന്നേ ഉള്ളൂ അതൊരു ഭാഗ്യം ഇതെങ്ങനെ വരുമ്പോ എന്ത് വരുന്നു ആ സ്തംഭ് സ്വിച്ച് അവിടെ ഒന്നും വരുന്നില്ല അതുകൊണ്ട് എന്ത് വരും സ്തംഭം തന്നെയായിരിക്കും അനുസ്വാര പ്രസ്വരണം ഒന്നെങ്ങനെയായിരിക്കും ആ സ്തംഭ് അവിടെ മാറ്റമൊന്നും വരത്തില്ല പിന്നെ എന്ത് വരുന്നു അടുത്ത സൂത്രം വരുന്നു ജൃ സ്തംഭ് മുറിച്ചു മുളിച്ചു ഗുരിച്ചു ഗുളിച്ചു ഗുളിഞ്ചു ശിബ്യച്ച ഈ ക്രിയാതീത ധാതുക്കളെല്ലാം വളരെ പെശവ ജൃ ജൃഷു വയോഹാനു വന്നു സ്തംഭ് സ്തോത്രധാതു മുറിച്ചു മുളിച്ചു ഗത്യർത്ഥ ഗുരിച്ചു വിളിച്ചു സ്തേകരണെ മോഷണം ഗുളിഞ്ചു ഗത്യർത്ഥം ശ്രിഭ്യസ്ച ടുവോശി ഗതിവൃദ്ധിയോഹു ഗതിവൃദ്ധിയർത്ഥം ഇത്രയും ധാതുക്കളിൽ നിന്ന് ചിലയ്ക്ക് അങ്ങ് വാസ്യ. അപ്പോ എന്ത് വരുന്നു? ആദ്യം അങ്ങ് വരുന്നു നോക്കണം. സ്തംഭിൽ നിന്ന് അങ്ങ് വന്നു കഴിഞ്ഞാ ആ സ്തംഭ് ആ എന്നിരിക്കും മേസൂത്രം വരുന്നു ഉപദാപ്രകാരം നഗാറിൽ വെച്ച് അസ്തഭ് അസ്തപത് അസ്തപതാം അസ്തപൻ അസ്തപ അസ്തപത അവിടുത്തെ പ്രത്യേകത അങ്ങ് വന്നതുകൊണ്ട് ഉപദാലോപം വന്നു. സ്വിച്ചാണെങ്കിൽ അത് സംഭവിക്കില്ല. അപ്പൊ അസ്തംഭ് കേട്ടോ സേട്ടോ? അപ്പൊ അസ്തംഭീത് ഉപദാവൃത്തി വരുമോ? ഉപദയില് അകാരമില്ല. വേറൊന്നും പിന്നെ വരേണ്ട എന്താണ്? വേറൊന്നും വരാനില്ല. അസ്തംഭീത് അസ്തംഭിഷ്ടം അസ്തംഭിഷു അസ്തംഭി അസ്തംഭിഷ്ടം അസ്തംഭിഷ്ട അസ്തംഭിഷു അസ്തംഭിഷു. അടുത്ത് അസ്തംഭിഷത് അസ്തംഭിഷത് അസ്തംഭിഷ്യൻ അസ്തംഭിഷ്യ അസ്തംഭിഷത് അസ്തംഭിഷ്യ അസ്തംഭിഷ്യ അസ്തംഭിഷ്യ. ആത്മനിയോഗത്തിൽ ഓ ഇല്ല ഭാഗ്യം. അടുത്ത് വരുന്ന സൂത്ര സ്തംഭേഹേ സ്തംഭേഹേ സൗത്രസ്യ സസ്യഷ്വസ്യ. അതായത് വി അഷ്ടപത് എന്നിരിക്കുമ്പം സ്തംഭധാതുവിന്റെ സകാരത്തിന് ഷത്വം വിരിച്ചു. വി അഷ്ടപത് പ്രാക്സിദാത് അഡ്വ്യവായേപി എന്ന് പറയുന്ന നിയമം അനുസരിച്ച് അട്ടിന്റെ അവധാനം വന്നാലും ശരി വീട പരത്തിലിരിക്കുന്ന സ്തംഭിന്റെ സകാരത്തിൽ ഷത്വം വന്നിട്ട് വെഷ്ടഭത് എന്ന് പറയും. അവഷ്ടബ്ദം എന്നൊക്കെ പലയിടത്തും വരാറുണ്ട്. സ്തംഭീത് ഓ അതതിനു മുമ്പേ കൊടുക്കണ്ടായിരുന്നു, പിന്നീട് അവിടുത്ത് അല്ല വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഷത്വത്തിന്റെ സൂത്രം ഇളക്കി കയറ്റി കൊടുക്കാം. കഴിഞ്ഞോ? സ്തംഭേ കഴിഞ്ഞുള്ളൂ. ഇനി സ്കുംഭു സ്കന്ധു സ്കുംഭു മൂന്നെണ്ണം ബാക്കിയുണ്ട്. പറയണോ അതേ വിടണോ? ഇതുപോലെയാണ്. സ്നുവും വരും സ്നാവും വരും, പരസ്യമേ ഉള്ളൂ. ഈ സൂത്രം പ്രവർത്തിക്കില്ല. ഏത് ജിര സ്തംഭവും മുറിച്ചു മുളിച്ചു കുരിച്ചു കുളിച്ചു ശുളിഞ്ചു ശിഭ്യസ്ഥ അത് വരുന്നില്ല. കാരണം അതിനകത്ത് സ്തുമ്പ് വരുന്നില്ല. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. എങ്ങനെ? ഉപധായയ്ക്ക് നഗാരം ലഭിക്കുന്നു, ആർദ്രാദങ്ങളെല്ലാം അനുസ്വാര പരസ്വർണം വരുന്നു, ലോട്ട് മധ്യവർഷേകവനത്തിൽ എന്ത് വരുന്നു? ഹലസ്ന ശാന ജാവു എന്ന് വരുന്നു. സ്തുഭാന ഖബാന സ്കുബാന അങ്ങനെ വരുന്നു. എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ എവിടെയൊക്കെ തെറ്റുമെന്നറിയാമല്ലോ. സ്തുമ്പ് സ്നു വരുന്ന എങ്ങനെ വരുന്നു? സ്തുബ്നോതി സ്തുബ്നുതഹ ഉവങ് വരുന്നു. സ്തുബ്നു വന്തി സ്തുബ്നോഷി സ്തുബ്നുത സ്തുബ്നുത സ്തുബ്നുവ ശരിയായി. ഇനി ആത്മനേവദം ഇല്ല. ശരി സ്ന ഇങ്ങനെ വരുന്നു. സ്തുബ്നാദി സ്തുബ്നീത സ്തുബ്നന്തി സ്തുബ്നാദി സ്തുബ്നീത സ്തുബ്നീത സ്തുബ്നാമി സ്തുബ്നീവ സ്തുബ്നീമ. നെട്ടിൽ വരുമ്പോ സൂത്രം വരുന്നു സർവപൂർവ വന്നിരുന്നു. ആത്മനേകഥം ഇല്ല, സ്നാ ഇല്ല, ഇതിനെട്ടാണ് പോയി. ലോട്ടിൽ എങ്ങനെ വരുന്നു? ലുട്ട് സ്തംഭാണ്, സ്തുംഭാണ്. പോന്തര ദിവസം വരത്തില്ലേ? സ്തുംഭിത ആത്മനേവതം ഇല്ല. ശരി, സ്തുംഭിഷ്യതി വിഷ്ണു വരുമ്പോ ലോട്ടല് ഞാൻ പറഞ്ഞ് തെറ്റിക്കിട്ടെന്ന് വിചാരിച്ച എല്ലാരും ഇരിക്കും. സ്തുബ്നുവന്തു പിന്നെ സ്തുബ്നു മധ്യപുരുഷനല്ലേ, സ്തുബ്നു മധ്യപുരുഷേകവനം. ഹി ഹി വരുന്നില്ലേ, സേറി ഹപിച്ച സ്തുബ്നു ഹി ഉദശപ്രത്യാസമയോ പൂർവാദ ലോകം വരൂ. ശാനച്ചല്ല, സ്നു വരുന്നല്ലേ. ഇപ്പോ ശാനച്ച് വരുമ്പോഴാണ് എന്ത് വരുന്നത്? സ്നാ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ശാനച്ച് വരുന്നത്. സ്നു വരുമ്പോ ശാനച്ച് വരുമോ? ഇല്ല. അപ്പൊ എന്ത് വരുന്നു? സ്തുബ്നു ഹി, സ്തുബ്നു ഹി ഉദശ വരുന്നില്ല എന്തുകൊണ്ട്? ബിനു സംയോഗം ഉള്ളതുകൊണ്ട്. സ്തുബ്നു ബു സ്തുബ്നു സംയോഗത്തിന് ശേഷം വന്നുകൊണ്ട് ഉദശപ്രത്യാസമി ലോപിക്കത്തില്ല. അപ്പൊ സ്തുബ്നു ഹി സ്തുബ്നുതാ സ്തുബ്നു സ്തുബ്നുതുബ്ന വം സ്തുബ്നു സ്തുബ്നവാനി സ്തുബ്ന വാവ സ്തുബ്ന സ്നാ വരുമ്പോ സ്തുബ്നാദ് സ്തുബ്നീത സ്തുബ്നീതം അന്തു എന്നിരിക്കുന്നിടത്ത് സ്നാഭ്യസ്തുരാത സ്തുബ്നന്തു ഹി ഇരിക്കുന്നിടത്താണ് എന്ത് വരുന്നത്? ഹലസ്നാശാനും സ്തു ഭ ആന അവിടെ എന്തുവരും? സ്തുഭാന അതോ ഹേ ഹീക്ക് ലുക്കുന്ന സ്തുഭാന സ്തുബ്നീ താത് സ്തുബ്നീതം സ്തുബ്നീത സ്തുബ്നാനി സ്തുബ്നാവ സ്തുബ്നാ അങ്ങനെ വരുമ്പം സ്നു ആദ്യം വരുമ്പം അസ്തു ബിനോദ് അസ്തു അസ്തു ഭു അസ്തുബ് നുതാം അവിടെ എന്ത് വരുന്നു? അസ്തുബ്നു ഉവങ് വരുന്നു. അസ്തുബ്നു വൻ പരസ്യോഗത്തിൽ വരുമ്പം ജോന്ത് വരുന്നുണ്ടെന്ന് വരും അന്വേഷിക്കും. അപ്പൊ അസ്തു ഭ നു വൻ ഉവങ് അസ്തുബ്നു വൻ മധ്യപക്ഷത്തില് അസ്തുബ്നുഹോ അസ്തുബ്നുതം അസ്തുബ്നുത അസ്തുബ്നവം അസ്തുബ്നുവ ഒരു രൂപ രണ്ട് രൂപ ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? സംയോഗം. ആത്മയോഗത്തിൽ എന്ത് വരുന്നു? എന്നാ വേണ്ട സ്നാ എങ്ങനെ വരുന്നു? ഒരു രൂപയും വരുത്തുന്നു. എന്തുകൊണ്ട്? സംയോഗം പൂർവ്വത്തി ഒന്നുണ്ട്. ഇനി സ്നാ വരുമ്പോ എന്ത് വരുന്നു? അസ്തു അസ്തുബ് അസ്തുബ്നാ അസ്തുബ്നീതാം അല്ല ആത്മനിയോഗം. ആ എന്നാ പരസ്യം അസ്തുബ്നാ അൻ അസ്തുബ്നൻ അസ്ബിനൻ ആത്മനീതം വേണ്ട. അടുത്ത വിധിലെങ്കില് സ്നു വരുമ്പോ ആശ്രില്ലെങ്കില് അല്ല അതിൽ തന്നെ സ്ന വരുമ്പോ ആശീർലിംഗിൽ അങ്ങനെ സ്നു വരുന്നില്ല. അതുകൊണ്ട് എന്ന് വരുന്നു അവിടെ നോക്കേണ്ടത്. അവിടെ സൂത്രം വരുന്നു അനുതാലോപിതായ കിങ്തി ഉപതാലോപിച്ചിട്ട് എന്ത് വരുന്നു പിന്നെ ലുങ് ലുങ് അസ്തുംബ് അവിടെ സിച്ച് വരുന്നു. അവിടെ ഉപതാലോപിക്കുന്നില്ല, ഞെത്തില്ല. അസ്തുംബീർ അസ്തുംബിഷ്ഠാം സ്തംഭ സ്തുംഭ് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം അല്ലേ ഉള്ളൂ, അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. അതായിട്ട് എന്തിനാ അവിടെ നിന്നത് സ്കൻഭു സ്നു വരുമ്പം സ്കബ്നോതി സ്കബ് സ്കമ്പില്ല സ്കബ്നോതി സ്കബ്നോതി സ്കബ്നോന്തി ഓങ് സ്കബ്നോഷി പറഞ്ഞു പറഞ്ഞെല്ലാരും കമ്പ് കമ്പെന്നാ പറഞ്ഞു. കമ്പല്ല ഇത്, സ്കമ്പാണ്. സ്കമ്പ് കമ്പല്ല സ്കമ്പ്. സ്കബ്നോമി സ്കബ്നു സ്കബ്നു ആത്മനേപത്തിൽ ഇല്ല എന്നാ സ്നാമതി. സ്ന വരുമ്പോ ഇതിന്റെ ലട്ടിന്റെ ആത്മനേയം ലട്ട് കഴിഞ്ഞോ ലട്ടിന്റെ സ്നബ്നീത സ്കബ്നന്തി സ്കബ്നാസി സ്കബ്നീത സ്കബ്നീത ലിട്ടിന് വരുമ്പോ ശർപൂർവ ഖയ വന്നു, അഭ്യാസത്തില് അഭ്യാസ ചർച്ച വന്നു. ചസ്കമ്പ ചസ്കമ്പതു ചസ്കമ്പു ചസ്കമ്പിത ചസ്കമ്പതു ചസ്കമ്പ ചസ്കമ്പ ചസ്കമ്പിവ ചസ്കമ്പി ആത്മനിയോഗമില്ല. പോട്ടെ, ലിട്ടിൽ വരുമ്പോ അവിടെ എന്ത് വരുന്നു? അനുസ്വാര പരസ്പരണം വരുന്നു. സ്കംഭിത സ്തംഭിതാരോ സ്തംഭിതാരോ എന്തുവരുന്നു? ഹലസ്നജനജ്നീതം സ്കബ് ആന സ്കബാന സ്കബാന സ്തബാന എന്ന് പോലെ തന്നെ സ്കബാന അതും കഴിഞ്ഞു. ഇനി അത് ലങ് അസ്കബ്നോദ് അസ്കബ്നുതാം അസ്കബ്നു അനുവങ് അസ്കബ്നോഹോ അസ്കബ്നുതം അസ്കബ്നുതം കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? വിധലിംഗല്ലേ പറയുന്നത്? പിന്നെ സ്കബ്നിയാദാം ഇല്ല പരസ്യതം ശനാ വിധലിംഗലെ ശനാ ആശയങ്ങൾ എന്തായിരുന്നു? സ്കബ് അവിടെ ഉപതാലോചിക്കും. സ്കബ്യാദ് സ്കബ്യാസ സ്കബ്യാസ സ്കബ്യാ സ്കബ്യാസ സ്കബ്യാസ സ്കബ്യാസ സ്കബ്യാസ സ്കബ്യാസ വരുമ്പോ എന്തായിരുന്നു? അസ്കമ്പുണ്ട്, സ്കമ്പ് അസ്കംബി അസ്കംബിഷ്ട അസ്കംബിഷു അസ്കംബി അസ്കംബിഷ്ട അസ്കംബിഷ്ട അസ്കംബിഷു അസ്കംബിഷു അസ്കംബിഷത് അസ്കംബിഷത് അസ്കംബിഷൻ അസ്കംബിഷ അസ്കംബിഷത് അസ്കംബിഷത് അസ്കംബിഷ ഇനി ഒന്നുകൂടെ ഉള്ളൂ, അത് മാത്രം വിടേണ്ട കാര്യമില്ല. എന്താണ് സ്കുംബ്? സ്കുബ് സ്കുബ് നഗാരം പോയി. സ്കുബ് ലട്ട് അവിടെ എന്ത് വരുന്നു? സ്കുബല്ലേ, അതുകൊണ്ട് ചൂവരും. സ്കുംബ് ചുസ്കുംബ ചുസ്കുംബ ചുസ്കുംബ ചുസ്കുംബിത ചുസ്കുംബ ചുസ്കുംബ ചുസ്കുംബ ചുസ്കുംബിവ ചുസ്കുംബിവ ഒരു രൂപയുള്ളു. സ്കുംബിത സ്കുംബിശ്ശേരി സ്കുബിനോ സ്കുബാന ശാനിച്ചു വന്നിട്ട് എന്ത് വരുന്നു? സ്കുബാന സ്കുബ്രീത സ്കുബ്രീതം സ്കുബ്രീത സ്കുബിനി സ്കുബിനാവ സ്കുബിനാമ എന്തെങ്കിലും വരുമ്പോ അസ്കുംബിനോദ് അസ്കുംബിനുവൻ ഉവങ് വരുന്നു. അസ്കുംബിനോഹോ അസ്കുംബിനോ അസ്കുംബിനുത അസ്കുംബിനി നോ വരുമ്പോ എന്ത് വരുന്നു? അസ്കുംബ്നുവ അസ്കുംബ്നുവ ശനാ വരുമ്പോ എന്ത് വരുന്നു? അസ്കുംബിനാദ് അസ്കുംബിനീതാം അസ്കുംബിനൻ അസ്കുംബിനാഹസ്കുംബിനീതം അസ്കുംബിനീത അസ്കുംബിനാം അസ്കുംബിനീവ അസ്കുംബിനീവ ഇത്രയേ ഉള്ളൂ. ഇതിലെങ്കില് സ്കുംബീത് ഇഞ്ഞ് ബന്ധനെ അത് ഇതുപോലെ തന്നെ എന്തുവരുന്നു. ഇവിടെ ഒരു സൗകര്യമുണ്ട്, സ്നാ മാത്രം മതി. അതുകൊണ്ട് എന്തുവരുന്നു, പക്ഷേ രണ്ട് രൂപം വരണം. യുനാദി യു ന സ്ന യുനാദി യുനീത യുനന്തി യുനാസ് യുനീത യുനീത യുനാം യുനീവ യുനീമഹ. അതിനേത് വിനീത യുനാദേ യുനതേ യുനുഷേ യുനാദേ യുനുദ്യ യുനേ യുനീവഹേ യുനീമഹി. ലിട്ടിൽ വരുമ്പോ യു യു അച്ചോഞ്ഞുള്ളതി വൃത്തി വന്നിട്ട് യുയാവ യുയുവതുഹു യുയുവുഹു ദാവ് സേട്ടോ അനിട്ടോ അനിട്ടാണ്. അതുകൊണ്ട് എന്ത് വരും, യുവവിധ യുവോത യുവിതു യുവ യുവാവ യുവ യുവ യുവ. നോട്ടിൽ വരുമ്പോ യോത യോതാരോ ആ ആത്മരേഖതം യുവേ യുവാദേ യുരേ യുഷ യുവാദേ യുദ്ധേ യുണ്ടേ യുവേ യുവേ യുവേ. നോട്ടിൽ വരുമ്പോ അതൊക്കെ എളുപ്പമാണ്. അടുത്തെന്ത് വരുന്നു, നോട്ടിൽ വരുമ്പോ യു സ്നു വരുമ്പം ആ സ്നായുള്ളു ഭാഗ്യം. യുനാതു വിനീത വിനീതാം യുനന്തു യു നീ ഹി യുനീഹി ആത്മനിയമത്തിൽ വിനീതാം യുനാതാം യുനതാം യുനീഷ യുനാത യുനീധ്വം യോ നായി യുനൈ വിനാവഹൈ. അങ്ങനെ വരുമ്പം ആ യോ സ്നു വരുമ്പം അയോ ആ സ്നു ഇല്ല സ്നായുള്ളു. അയുനാ വിനീതാം അയുനൻ അയുനീത അയുനായുനെ. അഭിനയം വരുമ്പോ ആയുനീത അയുനാഥാം അയുനതായുനീത അയുനാഥാം അയുനുയുദ്ധം അയുനി അയുനീവഹി അയുനീവഹി. ഇതിലിങ്ങനെ വരുമ്പോ യു നീ യു സ്നു സ്ന വരുമ്പോ യുനി യാദ യുനിയാദ യുനി യുനിയാദ യുനിയാദ യുനിയാദ യുനിയാ യുനിവ. ആത്മനൈവതരുമ്പോ യു ആത്മനൈവതം യുനീത യുനിയാദ യുനീത. ഇങ്ങനെ വരുമ്പോ സൂത്രം വരുന്നു അകർ ആശില്ലെങ്കില് അകർ സാർ ഉദാഹരണയോ ദീർഘ. അപ്പൊ എന്തുവരുന്നു യുയാ ആത്മനിയോഗത്തിലെ സൂത്രം വരുന്നു ഗുണം വരാം യോ ശ്രീഷ്ഠയോഷി അസയോഷി ഇല്ലെങ്കില് പരസ്യതരത്തില് അനട്ടായതുകൊണ്ടെന്തുവരായ സൂത്രം വരും സ്ഥിതിപ്പെടുത്തി പരസ്യം ചെയ്തു. അപ്പോ അയാവീദ് അയാവിഷ്ഠം അയോഷി ഓ അനിട്ട് താതുണ്ട് അങ്ങനെ വരത്തില്ല. അയ്യോ അയോഷി അയോഷ്ടയോഷ ആത്മനിയോഗത്തിന് എന്ത് വരുന്നു? ഒരു സൂത്രം വിശേഷിച്ച് വരുന്നു, ആ യോ സിച്ച് ഇട്ട് വരാത്തോണ്ട് സൂത്രം വരുന്നു, ആ യോ സിച്ച് ഇരിക്കുമ്പോൾ ഇട്ട് വരുന്നില്ല സൂത്രം വരും. പ്രസ്വാദങ്കാ സിച്ചിന് ലുക്ക് വരും, വരൂ ആയൂത്ത ആയൂത്ത ആയുഷാതാം അയുദ്ധം ആയുഷി ആയുഷു അടുത്ത് ആയു ആയു പ്രസ്വാദങ്ക സിച്ചിന് ലുക്ക് വന്നു. താ പരത്തിലിരിക്കുന്നു, താ എന്താണ് പരസ്യോതോ ആത്മനിയോഗതോ ആത്മനിയോഗതം കിത്താണോ കിത്തോ? താ എന്ന് പറയുന്നത് കിത്താണോ കിത്താണോ? എങ്ങനെ സർവധാതുവും അപ്പിത്തങ്ങിത്തായി, അപ്പോ എങ്ങനെ വരത്തുള്ളൂ? അയൂത്താന്നേ വരത്തുള്ളൂ. അയോത്താന്ന് പ്രസ്തുണ്ടെങ്കിൽ തെറ്റാണ്. അയോഷ്ടേ അതെങ്ങനെ വരും? ഹർസ്വാദങ്ക സച്ചിന് ലുക്ക് വരുമല്ലോ. അയൂത്ത ഹർസ്വാദങ്ക അതിന്റെ വൃത്തി എന്താണ്? സുജലോഭ ചലി വരും. അയൂത്താന്നേ വരത്തുള്ളൂ. നിങ്ങൾ ആ പുസ്തകം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ്? പുസ്തകം മുമ്പിൽ പുസ്തകം ഇരിക്കല്ലേ. ഏത് പുസ്തകത്തില്? അയോഷ്ട. അപ്പൊ പിന്നെന്താ വന്നത്? ആയു സിച്ച് ഏ സൂത്രം വന്നു? എന്തുകൊണ്ട് സിച്ച് ലോഹിക്കുന്നില്ല? ഹർസ്വാദങ്കാ അത് പരസ്യം വരവിരിക്കുമ്പോഴാണ് ആ സൂത്രം പ്രവർത്തിക്കുന്നത്. അത് തന്നെ ഹ്രസ്വാദങ്ക ഹ്രസ്വത്തിന്റെ പരത്തിലിരിക്കുന്ന സിച്ചിന് ലോകം വരുന്നു, ജല്ല് വരവിരിക്കുന്നു. ഇവിടെ സിച്ച് ലോപിക്കണമല്ലോ. എട്ട് വരും ഇവിടെ വരോ? ഇല്ല. പിന്നെങ്ങനെയാ അയോഷ്ടെന്ന് വരുന്നു? എങ്ങനെയാ വരുന്നു? അല്ലെങ്കിൽ സ്വിച്ച് ലോപിക്കുന്ന പരസ്യയോഗത്തിലാകുന്നു. പരസ്യയോഗത്തിലെ സ്വിച്ച് ലോപിക്കുമെന്നുള്ളൂ എങ്കിൽ ഇവിടെ ലോപിക്കത്തില്ല. പക്ഷേ ഇത് ആത്മനിയോഗമാണ്. ആത്മനിയോഗത്തെ സ്വിച്ച് ലോപിക്കൂ? ജല്ല് വരത്തിൽ നിന്നാ ലോപിക്കുന്നു. അപ്പൊ അത് ഇത്താകുമ്പോ അയുത്താന്നേ വരത്തുള്ളൂ. പിന്നെ അയോഷ്ടങ്ങനെ വരും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇനി വരുമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചാ മതി എന്താ വന്നതെന്നുള്ളത്. എന്റെ ഓർമ്മയിൽ ഒരു സൂത്രവും വരുന്നില്ല വേറെ. വേറെ ഒരു സൂത്രവും വരുന്നില്ല. പക്ഷേ എന്താണ് ഭൈമിയിൽ കൊടുത്തിരിക്കുമ്പം അത് അതിലങ്ങനെ തെറ്റ് വരാനും വഴിയില്ല. അങ്ങനെ ഉണ്ടോ? എവിടെ പറയുന്നു? അങ്ങനെയാണ് സ്വാമി പറയുന്നത്. സ്വിച്ച് ലോപിക്കുന്ന സൂത്രം ഞാൻ പറഞ്ഞു, അങ്ങനെ ലോപിക്കുമെന്നാണ് ആ സൂത്രം ഓർമ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞു. അത് പ്രകാരം ലോപിക്കുന്നു. ഇനി അത് പരസ്യയോഗത്തിലെ ലോപിക്കുമെങ്കിൽ ഓക്കെ, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതിൽ പരസ്യയോഗം ഒന്നും പറയുന്നില്ല. പറയുന്നുണ്ടോ? അപ്പൊ പിന്നെ ലോപിക്കേണ്ടതാണ് പഠിച്ചിരിക്കുന്നതനുസരിച്ച്. സ്തംഭയതുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. സ്തംഭയം എന്ന് പറയുന്ന സത്വം സത്വം വിധിക്കുന്ന സൂത്രമാണ്. കരയാദീന് സാരമില്ല, വിഷമിക്കണ്ടായാലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. സമാധാനമായിട്ടിരിക്കുക. അത് വേണ്ട, വീട്ടിൽ പോയിരുന്ന് ചിന്തിച്ചാ മതി എന്താണെന്നുള്ളത്. എന്റെ ചിന്തയിൽ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. സിദ്ധാന്തമതിയിലും ഒന്നും കൊടുത്തിട്ടില്ല. അതിലെന്താ അതിന്റെ ബഹിമിയിൽ എന്താ പറഞ്ഞിരിക്കുന്നു? എങ്ങനെ? അയോഷ്ട, അത്രേ ഉള്ളൂ. ഇനി പിന്നെ ഹർസ്വാദംഗ എന്ന് പറയുന്ന സൂത്രത്തിന്റെ വൃത്തി, ആ സൂത്രം നോക്കുക. അതിലെന്താ എഴുതിയിരിക്കുന്നു? ഹ്രസ്വാണല്ലോ. ഇനി അത് ദീർഘമാണോ? എനിക്ക് തോന്നുന്നാണോ ഹ്രസ്വാണല്ലോ. യുഞ്ഞ് ഹ്രസ്വമായ അംഗമാണ്. സിച്ചിന്റെ ലോപം വന്നേ പറ്റൂ. അങ്ങനെ വരാൻ പാടുള്ളൂ. പക്ഷെ ഇതിലൊന്നും രൂപം കൊടുത്തിട്ടില്ല. ഇനി എന്താണ്? തിങ്കന്ധാർണവ തരണി എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. തിങ്കന്ധാർണവ തരണി, അതിനകത്ത് മുഴുവൻ ഇതിന്റെയും രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കണം. അങ്ങനെയാണ് ദാന്തോദ്യമെന്നും പറയുന്നുണ്ട്. ശരി.